അത്ര ഓദനം നിഷ്ഠ പ്രത്യയദ്വാര ഉക്തം ഭവതി. ഉക്തേ സതി പ്രഥമ വിധിന്യായ കിന്തു അത്ര ഓദനം ഇതി ദ്വിതീയ ഭവതി തത് കഥം ഭവതി ഇതി പ്രശ്നഃ. അസ്യ സമാധാനം ഭവതി അത്ര ക്രിയാദ്വയം വർത്തതെ. പക്വം ഇത്യത്ര പാകക്രിയ, ഭുങ്ക്ത ഇത്യത്ര ഭോജനക്രിയ. പാകക്രിയാദ്വാരാ ഓദനസ്യ ഉക്തത്വേ അപി അത്ര ഭുജിക്രിയ കർത്തരി വർത്തത. ഭുങ്ക്തേ ഇതി കർത്തരി പ്രയോഗ, അത് കർമ്മണി. അത ഭുജിക്രിയാദ്വാര ഓദനം ന ഉക്തം. അന്യക്രിയാദ്വാര ഉക്തത്വേപി ഭുങ്ക്തേ ഇതി കർത്തരി പ്രത്യയ കൃതേ അത്ര ഭുജിക്രിയ കർത്തരിയേ വർത്തത. അത ക്രമീഭൂതം ഓദനം ദ്വിതീയ ഭവതി തസ്യ അനുക്തത്വ ഓദനസ്യ അനുക്തത്വ ഏവം ച പാകക്രിയയാ ഉക്തത്വ അപി തസ്യാഹ ക്രിയായാഹ ഗൗണത്വ തദ്വാര ഉക്തത്വയാപി തത്ര അന്നക്രിയാദ്വാര മുഖ്യക്രിയാദ്വാര അനുക്തത്വ പ്രഥമ ന സ്യാത് തസ്ഥാനേ കർമ്മണി ദ്വിതീയ ഏവ ഭവതി. അത പക്വം ഓദനം ഭുങ്ക്തേ ഇത്യയം പ്രയോഗ സാധുരേവ. ഇത് സർവം ഉക്താനുക്ത വിഷയ വിചാര ക്രിയത്തെ. അന്യതപി അത്ര ദൃഷ്ടാന്തത്വേന ദത്തം ആസനെ ആസ്ഥെ ഇത്യത്ര. ആസനം ഇത്യത്ര അധികരണെ ലൂട്ടിക്കൃതെ ആസനെ ഇതി സപ്തമി ഭവതി. തസ്യ ലുടാ ഉക്തത്വേപി അത്ര പ്രഥമ ന സ്യാത് പൂർവോദയവ അത്രാപി യഥാ പക്വം ഓദനം ഭുങ്ക്തേ ഇത്യത്ര മുഖ്യക്രിയയാ അനുക്തത്വാത് ഓദനേ ദ്വിതീയ ഏവമേവ അത്രാപി ലുടാ ഉക്തത്വേ അപി ആസ്തേ ഇതി കർത്തരി പ്രയോഗ കർത്തരി ലകാര അത്ര അത്ര ആസ്തേ ഇതി മുഖ്യക്രിയ ഭവതി. തസ്യ കർത്തരി കൃത തസ്യാഹ ക്രിയായാഹ കർത്തരി അത്ര വർത്തതെ. തദ്വാര ക്രിയാദ്വാര ആസനസ്യ അനുക്തത്വ അത്ര ആസനേതി സപ്തമി സാധുരേവ. ആസനശബ്ദ അന്തർഭൂത ലുട ഉക്തത്വേപി അത്ര ലുട് ഗുണാർത്ഥക ഭവതി. ആസ്തി ഇത്യത്ര ക്രിയ മുഖ്യാർത്ഥ. അത് മുഖക്രിയാദ്വാര ആസനശബ്ദസ്യ അനുക്തത്വാ ഉക്തേ പ്രഥമ ഇതി അത്രന പ്രവർത്തതേ. അനുക്തത്വാ സപ്തമി അധികരണേ ചൈതനേന അധികരണേ സപ്തമി ഭവതി ഏവ. ഏവം ച ഉദാഹരണ ദ്വയേനേവം ജ്ഞാതവ്യം. എത്ര മുഖ്യക്രിയാദ്വാര ഉക്തത്വം ഭവേത് തത്രേവ തദനുസൃത്യ ഉക്താനുക്ത വിചാര. യദി ഗൗണക്രിയ ഉക്തത്വം ചേത് തത്ര ഉക്തേ പ്രഥമ ഇതി ന്യായ ന പ്രവർത്തതെ. മുഖ്യക്രിയാദ്വാര എത്ര ഉക്തത്വം തത്രയോ ഉക്തേ പ്രഥമ ഇതി ഭവേത്. ഏവം അത്ര ഉദാഹൃത സ്ഥലദ്വയേപി അത്രാപി ആസനേതി ലുട ഉക്തം അധികരണ അർത്ഥകലുട് പ്രത്യേക അത ലുട ഉക്തം ഉക്തത്വ വിഷയപൂർവമുക്തം കിം തിങ് കൃത് തദ്ധിത സമ അത്ര കൃത ഉക്തം ഉക്തത്വ ഉക്തത്വ അപി യത്ര അത്ര കൃത ഉക്തം കിന്തു തദപി ഗുണമേവ. തിങ്ക്വാര ഉക്തം ഇതി ന യത്ര മുഖ്യത്വം മുഖ്യ ഉക്തത്വം പ്രധാന ഉക്തത്വം അത്ര കർത്തരിലെ കാര തസ്യ പ്രാധാന്യം തേന അനുക്തത്വ പ്രഥമ ന ഭവതി. അന്യത്ര ക്രിയാദ്വയം ഏകാ ക്രിയ ഗൗണി അന്യ മുഖ്യ തത്ര മുഖ്യയാ അനുക്തത്വ ന പ്രഥമ. അത്ര ലുട ഉക്തത്വേപി അന്തർഗത ലുട ഉക്തത്വേപി തസ്യ ഗുണത്വം അത്ര ക്രിയായാഹ മുഖ്യത്വമേവ. തേന അനുക്തത്വാത് അത്ര പ്രഥമ ന ഭവേത്. ഏവം ച ആസനെ ആസ്തേയിരി പ്രയോഗോപി സാധുരേവ. അനന്തരം സൂത്രം ഭവതി തഥാ യുക്തം ച അനീപ്സിതം. ഈപ്സിതതമവത് ക്രിയയാ യുക്തം അനീപ്സിതം അപി കാരകം കർമ്മസജ്ഞം സ്യാത്. ഇതഃ പൂർവം കർത്തുർ ഈപ്സിതതമം കർമ്മ ഇതി വർത്തതെ. സമാനന്തരമേവ ഇതം സൂത്രം ഭവതി തഥായുക്തം ച അനീപ്സിതമിതി. അഥ അത്ര സൂത്രേ തഥാശബ്ദം വർത്തതെ. തഥാശബ്ദ സാദൃശ്യ അർത്ഥക തേന സദൃശ തഥാ ഇതി ഭവതി. സാദൃശ്യസ്യ നിത്യസാപേക്ഷത്വാത് അത്ര ഏവം പൃച്ഛേദാം കേന സദൃശ ഇതി. സദൃശ കേന സദൃശ ഇതി തസ്യ സമാധാനം പൂർവസൂത്രാത് ലഭ്യത. പൂർവേ കിമുക്തം ഈപ്സിതത്തമമിത്യുക്തം. അത്ര പ്രശ്നം ക്രിയേതെ കേന സദൃശം സതി സാദൃശ്യ പ്രതിയോഗീഭവതി ഈപ്സിതതമ യസ്യ സാദൃശ്യ സ്വപ്രതിയോഗി ഇതി ന്യായ അനുസാരേണ കേന സദൃശ ഇതി പൃഷ്ടേ ഈപ്സിതതമ സദൃശീപ്സിതതമ ഇത്യർത്ഥാ സിദ്ധി. അതഃ അത്ര ഉക്തം ഈപ്സിതതമവത്. അത്ര സൂത്ര നിർദ്ദിഷ്ട തഥാ ശബ്ദാത് ഏവം ലഭ്യതേ ഈപ്സിതതമവത്. ക്രിയാതുല്യം അത്ര സാദൃശ്യം ക്രിയാദ്വാര. ക്രിയായുക്തം അനീപ്സിതമപി രാമഹ ഗ്രാമം ഗച്ഛതി ഇത്യത്ര ഈപ്സിതതമേ ക്രിയായുക്തത്വം തേന തത്ര ദ്വിതീയ തദ്വദേവ ഗ്രാമൻ ഗച്ഛൻ തൃണം സ്പൃശതി ഇത്യത്ര അപി തൃണസ്യ അനീപ്സിതത്വി അപി. ഏത് സൂത്രാത് ലഭ്യത തഥാ യുക്തം ച അനീപ്സിതം. യഥാ ഈപ്സിതതമസ്യ ക്രിയാ സംയോഗ ഏവം ഏവ അനീപ്സിതസ്യാപി ക്രിയാസംയോഗ ഭവത്യേവ. ഗ്രാമം ഗച്ഛൻ തൃണം സ്പൃശതി ഇത്യത്ര ഗ്രാമസ്യ ഈപ്സിതതമസ്യ ക്രിയാസംയോഗ അസ്ത്യേവ. ഏവമേവ അനീപ്സിതത്വേവി തൃണസംയോഗോവി സംഭവേ. തന്ന അത്യന്തം അപേക്ഷണീയം കിന്തു തഥാ സംഭാവിതവ്യം. ഏവം തർഹി അനീപ്സിതേ അപി പൂർവദേവ ഈപ്സിതതമവത് ഏവ ക്രിയാ ദ്വാരാ സംയോഗ സത്വാത് തത്രാവി ദ്വിതീയ ഭവതീതി സൂത്രാർത്ഥ. ഈപ്സിതതമവത് അനീപ്സിതേ അപി കർമ്മസപ്ഞായാം ദ്വിതീയാസ്യാത്. ദ്വിതീയാർത്ഥം കർമ്മസപ്ഞ ആവശ്യകി. അനേന സൂത്രേണ സഠ ദ്വിതീയ ന വിധീയതേ കർമ്മസപ്ഞാം വിധായ തസ്മിൻ കർമ്മണി ദ്വിതീയ വിധീയതേ. അനയോ ഭേദ ഏവമേവ ഗ്രാമസ്യ ഈപ്സിതതമത്വം ഹിന്ദു തൃണാദീനാം മാർഗസ്ഥിതാനാം സ്പർശയോഗ്യാനാം അനീപ്സിതത്വം. അയമേവ അത്ര അനയോർ ഭേദ. ഉം സർവത്ര ക്രിയായുക്ത വ്യത്യസ്യ ക്രിയാജന്യ ഫലശാലിത്വം പൂർവമേവ തദ്വ്യാഖ്യാതം കർമ്മ ഇത്യസ്യ ക്രിയാജന്യ ഫലശാലിത്വം ഇത്യർത്ഥം. ഉത്തരദേശ സംയോഗ സംയോഗബോധി ഫല പൂർവത്ര ക്രിയാജന്യ ഫലശാലിത്വം യഥാ ഗ്രാമേ വർത്തതെ ഏവമേവ ഗമനസമയേ ക്രിയാഗമന ക്രിയാജന്യ ഫലശാലിത്വം സംയോഗരൂപം തൃണേഷു വിവർത്തതെ. ഗമനക്രിയ ഏവ മുഖ്യതയാ ഗമനദ്വാര സ്പർശനം ഭവതി ക്രിയാഗമനമേവ. സ്പർശനമിതി സംയോഗ ക്രിയ സ്പർശന സ്പർശന സംയോഗമിത്യ ഗ്രാമേ അപി സ്പർശനം ഭവതി. ക്രിയാജന്യ ഫലം ഭവതി സ്പർശനം. യഥാ ഗ്രാമേ സ്യാത് തഥാ തൃണാദശവി ഭവേത്. തസ്യ ഹേതു ഭവതി ഗമനം. അദ്ദേഹ വ്യാഖ്യാനയുക്തം ക്രിയാജന്യ ഫലയുക്തം ഇത്യർത്ഥ. ഉഭയത്രാവി ക്രിയാജന്യ ഫലയുക്തത്വം വർത്തതെ. ഗ്രാമേ ഗമനക്രിയാജന്യ ഗ്രാമസംയോഗരൂപ ഫലം വർത്തതെ ഏവമേവ ഗമനക്രിയാജന്യ തൃണസ്പർശനരൂപഫലം തൃണേപി വർത്തതെ. അതഃ ഉക്തം ക്രിയാജന്യ ഫലയുക്തമിതി. പൂർവത്ര ഈപ്സിത തമസ്യ കർമ്മത്വമുക്തം തദ്വാര ദ്വിതീയ അഭി സിദ്ധ്യതി തത്ര. അത്ര ഈപ്സിത തമത്വം നാസ്തി. അതഃ ഉക്തം ദേശ്യ ഉപേക്ഷ്യ സംഗ്രഹാർത്ഥം ഇതം സൂത്രം. ദേശ്യ വിഷയെ അഭിദിതിയാസ്യ തൃണം തൃണമേവ യത്കിഞ്ചിത് പതി വർത്തതെ തത്. അനിച്ഛയ യസ്യ സ്പർശനം സംഭവേ തത്സർവം തൃണസമം ഭവതി. അത്ര തൃണശബ്ദ പ്രയുക്ത കേവലം ഉദാഹരണദർശനായ. തൃണമേവ ഭവിതമ്യമേതി നിയമോ നാസ്തി. പതി യദ്വർത്തതെ തത്. തത്ര സ്പർശനം ഭവതി ചേത് തഥാ ഉദാഹരണം ഭവതി. അത്ര ഉദാഹരണത്വേന തൃണം ദത്തം. അതാഗ്രേ വദതി ഗ്രാമം ഗച്ഛൻ തൃണം വദതി. ഗ്രാമം ഗച്ഛൻ ബാലഹ തൃണം സ്പൃശതി ഇത്യർത്ഥ. അത്ര സ്പർശനസ്യ വ്യാഖ്യാനം അത്ര ദത്തം. സംയോഗ അനുകൂല വ്യാപാര സ്പർശേരർത്ഥ. സ്പർശനം ന്യായമതാനുസാരേണ സംയോഗ വിശേഷേവ സ്പർശ. സംയോഗ അനുകൂല വ്യാപാര അത്ര ഗമനമേവ. കിന്തു അത്ര ഏവം ദത്തം സംയോഗ അനുകൂല വ്യാപാര ഇതി. സംയോഗ അനുകൂല വ്യാപാര അത്ര ഗമനമേവ. കിന്തു വ്യാഖ്യാതൃമതാഭിപ്രായേണ ഏവം മതാനുസാരേണ ഏവം ദത്തം. അത് അത്ര നിൽക്കുന്നത് ക്രിയാജന്യ സംയോഗാത്മക ബലാശ്രയം. അത്ര ഗമനമേവ ക്രിയ, ക്രിയാജന്യ സംയോഗം സ്പർശനം തദാശ്രയത്വം തൃണേ തത്ര കർമ്മത്വം ഭവതി അതഃ അത്ര കർമ്മകാരക സംജ്ഞ. അനന്തരം കർമ്മണി ദ്വിതീയ ഇത്യനേന ദ്വിതീയ സിദ്ധ്യതി. കേവല ഗമനദ്വാരാ ഗ്രാമസ്യാവി കർമ്മസംജ്ഞാനം ഭവതി. സർവത്ര ഗമനാന ഗമനദ്വാരാ ഉത്തരദേശ സംയോഗ സിദ്ധൌ കർമ്മസംജ്ഞ സിദ്ധ്യതി. അന്യഥ നാസ്തി. ഏവമേവ അത്രാവി ഏവമേവ. ശബ്ദ ഗ്രാമം തത്ര ശ്രവണസ്യ കർമ്മ ഭവതി ശബ്ദ. ശബ്ദസ്യ കർമ്മണി ദ്വിതീയത്തിനേന ദ്വിതീയ ഭവതി. അന്യത്ര യഥാ ഏവമേവ ശബ്ദശ്രവണി ശൃണോതി ഇത്യത്ര ശബ്ദസ്യ കർമ്മ സംജ്ഞ ഏവം കർമ്മണി ദ്വിതീയ ഭവതി. തത്ര ശ്രവണക്രിയാദ്വാരാ തത്ര ദേഷ്യം വാ ഉപേക്ഷ്യം വാ ഇത്യാദി വിചാരം വിനാ ഏവ ക്രിയാജന്യ ഫലാശ്രയത്വ ഇത്യനേന കർമ്മസംജ്ഞായ ശുദ്ധായ കർമ്മണി ദ്വിതീയ ഇതി ഭവതി. സാമാന്യതയാ അത്ര വിശേഷവിചാര ക്രിയത കിന്തു അത്ര മുഖ്യം കർമ്മ ഗ്രാമമേവ. ശബ്ദശ്രവണ വിഷയവും വക്തും ന ശക്യതേ. യഥാ കദാചിത് യഥാ കഥഞ്ചിത് അപി ശബ്ദശ്രവണേ തത്ര ശബ്ദസ്യ കർമ്മസംജ്ഞ ഭവതി സർവത്ര. തദ്ഗ്രാമഗമനവത് നന്തു അത്ര ഗ്രാമഗമനേ അനീപ്സിതത്വേ അപി കർമ്മസംജ്ഞാ സിദ്ധ്യർത്ഥം അയം പ്രയോഗ ദൃഷ്ടാന്തത്വേന ഉദാഹൃത സ്വീകൃത അത്ര. അത്ര തൃണം സ്പൃശതി ഇത്യത്ര തൃണസ്യ ഉപേക്ഷത്വേന ഉദാഹരണം ഭവതി. തൃണമത്ര ഉപേക്ഷ്യം ഭവതി. തൃണസ്പർശനം ജ്ഞാത്വ നിശ്ചയം കൃത്വ സംഭവതി. അജ്ഞാത്വ അപി ഗമന കർത്തുഃ ജ്ഞാനം വിനാ അപി തൃണസ്പർശനം ഭവതി. തസ്യ സ്മരണമപി പുനഃ അന്യത്ര ഇവ സംഭവതി ഇതി നിയമവും നാസ്തി. അതഃ അത്ര തൃണസ്പർശനം ഉപേക്ഷ്യമേവ ഏവം ഉപേക്ഷ്യസ്യ ഉദാഹരണം ഭവതി തൃണസ്പർശനം. അന്യത്ര വിഷം ഭുങ്ക്തേ ഇത്യത്ര ദേഷ്യസ്യ ഉദാഹരണം ഭവതി. യഥാ കോപി പുരുഷ അനിച്ഛൻ വിഷം ഭുങ്ക്തെ തദാനിമേവ ഏവ പ്രയോക്തും ശക്യത വിഷം ഭുങ്ക്തെ ഏവമേവ ഉദാഹരണം ഭവതി അസ്യ സൂത്രസ്യ ഉദാഹരണം ഭവതി യക്കോവി ജ്ഞാത്വ സ്വഹനനായ വിഷം ഭുങ്ക്തെ തദാനി കർത്തരീക്ഷിതവും കർമ്മ ഇത്തനേന അത്ര കർമ്മ സജ്ഞാ സിദ്ധ്യത്തേവ ബിന്ദു അനിശ്ചയ വാ ബലപ്രയോഗേന വാ വിഷഭോജനം കാരയതി അന്യേന തദാഏവ വിഷം ഭുക്തേ ഇതി അസ്യ സൂത്രസ്യ ഉദാഹരണം ഭവതി അത്ര വിഷം ദേഷ്യ വിഷയമേവ ഏവമപി കോപി ഭുനക്തി ഏവ അതഃ അത്ര അനീപ്സിതമത്വ അഭാവേ അപി അത്ര കർമ്മസ്വപ്നായ അനേന സൂത്രേണ തഥാ യുക്തം ച അനീപ്സിതം തഥാ യുക്തം ഇത്യസ്യ യഥാ കോപി പുരുഷ ആത്മഹനനായ വിഷം ഭുനക്തി ഏവമേവ വിഷഭോജന സമാനമേവ സംഭവതി ഗളവിവരദ്വാര വിഷപ്രവേശന സമാനമേവ സംഭവതി തത്രൈവ സമാനത വിഷം ഗളവിവരദ്വാര പ്രവേശവ്യം ഏകത്ര ബലാൽ സംഭവതി അന്യത്ര സ്വേച്ഛയാ സംഭവതി എത്ര ബലാത് സംഭവതി വിഷപ്രവേശനം അന്തഃ തത്ര ഉദാഹരണമിതം ഭവതി ആ നേത്ര ഈശ്വരമേവ ഏക ഇച്ഛതി വിഷഭോജനം തദാനി സ സ്വേച്ഛയാ വിഷം ഭുനക്തി തത്രാപി ഏവമേവ ഭവതി സ രാമഃ വിഷം ഭുങ്ക്തെ ഏവമേവ പ്രയോഗ പ്രയോഗേ ഭേദോ നാസ്തി കിന്തു അർത്ഥഭേദ വർത്തതെ അത്ര ബലാത് വിഷഭോജനം അന്യത്ര സ്വമേധയാ വിഷഭോജനം ഇതി വിശേഷ അനയോർ വിശേഷ സൂത്രദ്വയേ ബി പ്രഥമസൂത്രേണ ഈപ്സിതമത്വേ കർമ്മസ്വപ്ന അത്ര ഈപ്സിതമത്വ അഭാവേ ബി പൂർവത് ഈപ്സിതമത്വം നാസ്തി ഈപ്സിതത്വം അസ്തിയവ ഈപ്സിതമത്വം നാസ്തി ഈപ്സിതമത്വ അഭാവേ അനേന സൂത്രേണ കർമ്മസ്വപ്ന ഈപ്സിതമത്വ സത്വേ പൂർവസൂത്രേണേവ ഭവതി അതഃ ഉക്തം യഃ സ്വമേധയാ വിഷം ഭുനക്തി തത്ര പൂർവസൂത്രേണേവ അത്ര ഈപ്സിതമത്വം നാസ്തി കിന്തു സാമാന്യതയാ ഈപ്സിതത്വം വർത്തതേവ അനീപ്സിതത്വം ഈപ്സിതം ഇത്യുക്തി അനീപ്സിതം തഥാ യുക്തം ച അനീപ്സിതം ഇതി അത്ര ഉക്തം ഈപ്സിതത്വം നാസ്തി അത്ര ഏന കേനാപി പ്രകാരേണ ഈപ്സിതത്വ സംഭവേവി അത്ര ഈപ്സിതമത്വം നാസ്തി അതഃ സൂത്രയുക്തം അത്രാപി ഈപ്സിതത്വം അംഗീകരിക്കുന്നു കിന്തു ഈപ്സിത തമത്വരൂപേണന അനീപ്സിതത്വരൂപേണ അത്ര ഉദാഹരണാന്തര വ്യക്തി ഭവിഷ്യതി വ്യാഖ്യാന തേന കാരണ അത്ര ടീകായം അഗ്നേർ മാണവകം വരതി ഇത്യത്ര വർണാർത്ഥാനാം ഈപ്സിത സൂത്രേണ മാണവസ്യ അപാദാനത്വം പ്രാപ്തം തദ്ബാധനായ കർത്തുരീപ്സിതമിതി വക്തമേയോ ഏവഞ്ച ദേശ്യ ഉദാസീനയോ സംഗ്രഹാർത്ഥം തഥായുക്തം ച ഇത്യസ്യാപി ആവശ്യകം ഏവ സൂത്രാന്തരം വർത്തത വർണാർത്ഥാനാം ഈപ്സിതം അത്ര ഉദാഹരണം ഏവേഭ്യോ ഗാം വരേതീതി പൂർവം അസ്മാവിരധീതം അത്ര ഉദാഹരണാന്തരം ദത്തം അഗ്നേർ മാണവകം വരേതി ഇതി അത്ര വരണാർത്ഥാനാം ഈപ്സിതമായി തന്നെയാണ് ഈപ്സിതേ അഗ്നൗ അപാദാന സംജ്ഞായാം തത്ര പഞ്ചമി കൃതേ അഗ്നേഹേരി ഭവതി അത്ര പരന്തു അത്ര മാണവകസ്യാപി ഈപ്സിതമേവ ഈപ്സിതാർത്ഥ ഭവതി വാരണാർത്ഥാനാം ഈപ്സിത്വ യഥാ അഗ്നേ മാണവകസ്യ വരണം ഭവതി ഇവം അഗ്നി സംയോഗദ്വാരാ ജ്വലനഭയാ അത്ര മാണവകസ്യ വരണമപി അഭീപ്സിതമേവ അതഃ മാണവകസ്യാപി അത്ര ഈപ്സിതത്വാത് അപാദാനത്വം പ്രാപ്തം കിന്തു അത്ര വിശേഷ അസ്തി അഗ്നി അത്ര ഈപ്സിത ഏവ മാണവക അത്ര ഈപ്സിതതമം ഭവതി ഇത്യനയോർഭേദ അതഃ അഗ്നേ ഈപ്സിതത്വാത് അത്ര അപാദന സംജ്ഞ മാണവകസ്യ ഈപ്സിതതമത്വാദത്ര കർമ്മസംജ്ഞാത ദ്വിതീയാ സ്യാത് ഈപ്സിതത്വം വിഷയദ്വയേപ്യ അസ്തി അഗ്നിരവി അത്ര ഈപ്സിതഃ മാണവകോപി ഈപ്സിതഃ ഏവമപി വിഷയദ്വയേപി ഈപ്സിതത്വസത്വേ അപി ഈപ്സിതതമത്വം മാണവക വിഷയേ ഏവ ഈപ്സിത സർവത്ര ഈപ്സിതത്വം അസ്തി ഏവ കിന്തു ഈപ്സിതതമത്വം മാണവകേവ അതഃ പൂർവത്ര സൂത്രേ ഈപ്സിതതമത്വേ കർമ്മസംജ്ഞാ വിഹിത പൂർവസൂത്രദ്വാരാ അത്ര ഈപ്സിതേ കർമ്മസംജ്ഞാ വിഹിത അസ്മിൻ സൂത്രേ ദ്വിതീയ സൂത്രേ തഥാ യുക്തം ച അനീപ്സിതം കേവല ഈപ്സിതേ അനീപ്സിത സ്ഥലേപി ഈപ്സിതത്വം വർത്തതേവ അനീപ്സിത സ്ഥലേപി സാമാന്യരൂപേണ വർത്തതേവ അത്ര അനീപ്സിതത്വം ഇത്യുക്തം ഈപ്സിതത്വം ഈപ്സിതതമത്വം അന്യതേവ അത്ര അന്യത്ര പൂർവത്ര ടീകായം ഉക്തം വിഷയദ്വയേപി വിഷസ്യ ദേഷ്യതയാ ഈപ്സിത തമത്വ അഭാവേവി ഓദനം ഭുക്തേ ഇത്യാദോ ഭുജ്യമാനസ്യ ഈപ്സിത തമസ്യ ഓദനാദേരിവ വിഷമപി അത്ര ഓദന സമം ഭവതി ക്രിയാജന്യ ഗളവിവര പ്രവേശാത്മക ഫലാശ്രയത്വം അത്രാവി ക്രിയാജന്യ ഫലാശ്രയത്വം അത്രാപി വർത്തദേവ പൂർവത്ര ഉക്തം അനീപ്സത്വത്തെ അപി ക്രിയാജന്യ ഫലാശ്രയത്വം വർത്തതെ അത്രാപി വിഷ ഭക്ഷണേ അപി എത്ര ബിലാ ബലാത് വിഷഭക്ഷണം ഭവതി തത്രാപി ക്രിയാജന്യ ഫലാശ്രയത്വം വർത്തതേവ സാമാന്യരൂപേണ ഇന്ദു തത്ര വിഷഭോക്തുഃ ഇച്ഛാ നാസ്തി കിന്തു ക്രിയാജന്യ ഫലാശ്രയത്വം തത്രാപി വർത്തതെ സർവത്ര കർമ്മ സജ്ഞാ സ്ഥലേഷു ക്രിയാജന്യ ഫലാശ്രയത്വം വർത്തതെ യേന ഗേനാപി പ്രകാരേണ ഈശാവി വർത്തതെ അത്ര ഭോജ ഇതുഹു ഈശാ വർത്തതെ ഭോക്തുഹു ഈച്ഛ നാസ്തി കിന്തു ഭോജ ഇതുഹു അത്ര ഇച്ഛ വർത്തതേ സ ഇച്ഛതി തം ഭോജയിതു ഏവം തത്ര ക്രിയാജന്യ ഫലാശ്രയത്വം വർത്തതെ കിന്തു ഭോക്തു ദൃഷ്ടിയനുസാരേണ തത്ര അനീപ്സ്യതത്വം അപി വർത്തതെ കിന്തു ക്രിയാജന്യ ഫലാശ്രയത്വം തത്രാപി വർത്തതെ അതഃ തത്ര കർമ്മസംജ്ഞ സിദ്ധ്യത്യേവ ഏവം മാണവസ്യാപി ഈപ്സിതത്വ കർമ്മ ക്രിയാജന്യ ഫലാശ്രയത്വരൂപ കർമ്മസപ്നയാം പ്രാപ്തി അത്ര അസ്തി ഇന്ദു വാരണാർത്ഥാന ഈപ്സിതമൈത്യനേന അപാദാന സജ്ഞാവി പ്രാപ്നോതി ഇന്ദു പൂർവത്ര സൂത്രേ ഈപ്സിതമത്വ ഉക്തേ അത്ര ഈപ്സിതമത്വ അഭാവാത് ഈപ്സിതമത്വ സത്വാത് കർമ്മസപ്ന മാണവ മാണവക ഇത്യത്ര ആ അഗ്ന അത്ര വിശേഷവിഹിതത്വാത് അഗ്നേ വർണാർത്ഥത്വാത് തത്ര അപാദനസപ്ന ഏവ ഭവതി വർണാർത്ഥാന വിശദമൈത്യനേന ക്രിയാജന്യ ഫലാശ്രയത്വം രൂപകർമ്മസപ്ന വിവക്ഷാനുസാരേണ ഏവ ഭവതി അത്ര കർമ്മസപ്നയാ വിവക്ഷ നാസ്തി കാരകസപ്ന വിവക്ഷ അനുസാരി ഏവ ഭവതി അത്ര അപാദാന വിവക്ഷ ഏവ വർത്തതെ അത്ര ക്രിയാജന്യ ഫലാശ്രയത്വരൂപ കർമ്മ കാരകത്വസ്യ വിവക്ഷ അഭാവാത് തത്ര കർമ്മസപ്ന ന ഭവതി തസ്ഥാനേ വാരണാർത്ഥത്വാത് ഇപ്സിതത്വാച്ച തത്ര അപാദാനസപ്നായ അപാദാനകാരകസ്യേവ വിവക്ഷ ഏത് സർവം വിവക്ഷാനുസാരേണ ഭവതി ഇത് തത് വിവക്ഷാനുസാരേണ സർവത്ര കാരകസഞ്ജ വിവക്ഷാനുസാരേണ ഭവതി ഇത് വിവക്ഷ നാസ്തി ക്രിയാജന്യ ഫല ആശ്രയത്വരൂപ കർമ്മസപ്നായ വിവക്ഷാസ്ഥാനേ യദി അപാദാനത്വ വിവക്ഷ അസ്തി ചേത് അത്ര അപാദാനമേവ ഭവതി ഭോജയിത്തും ഭോജയിത്തു വെച്ചാൽ കഴിപ്പിക്കുക ഭോക്തം എന്ന് വെച്ചാൽ കഴിക്കുക ഒരാൾ മറ്റൊരാളെ ഭക്ഷണം കഴിപ്പിക്കുമ്പോൾ ഭോജയിത്തും എന്ന് പറയും ഒരാൾ സ്വയം കഴിയുമ്പോൾ ഭോക്തം എന്ന് പറയും കാരക എത്ര കാരകസപ്ന പ്രാപ്നോതി വിവക്ഷാനുസാരേണ തത്രയവ ചിന്തനീയം തത്ര ക്രിയാജന്യ ഫലാശ്രയത്വം അസ്ഥിവ ഇതി. എത്ര കാരകത്വസ്യ വിവക്ഷ വർത്തതേ യതി കാരകത്വസ്യ വിവക്ഷ നാസ്തി തത്ര തസ്യ ചിന്തനസ്യ പ്രയോജനം നാസ്തി. അസ്ഥി ചേത് ക്രിയാജന്യ ഫലാശ്രയത്വം രൂപേണ കർമ്മസജ്ഞ സിദ്ധതി. വിവക്ഷ നാസ്തി ചേത് തത്ര ക്രിയാജന്യ ഫലാശ്രയത്വ സത്വേപി കർമ്മസജ്ഞ നാം ഭവതി. തസ്യ വിവക്ഷായ അഭാവേ തസ്യ വിവക്ഷാഭാവേ പ്രയോഗത തത്ര ക്രിയാജന്യ ഫലാശ്രയത്വം വർത്തതെ നവാ ഇത്യനുസാരേണ കാരകസജ്ഞാന സിദ്ധ്യതി. കാരകസജ്ഞ വക്തു വിവക്ഷാനുസാരേണ സിദ്ധ്യതി. പ്രയോഗം ദൃഷ്ട്വ കർത്തും ന ശക്യം. കർമ്മകാരസ്യേവ പരിഭാഷ കിന്തു സ പരിഭാഷ വക്തു വിവക്ഷാം അപേക്ഷത. അയമേ വിശേഷ വിവക്ഷാതകാരകാണി ഭവന്തി. വിവക്ഷ ഇത്യുക്തെ വക്തു അഭിപ്രായ വിശേഷ. സ ഏവം അഭിപ്രൈതി ചേത് കാരകസജ്ഞ സിദ്ധ്യതി അന്യഥാ നാസ്തി.